ഇരുപത്തഞ്ചാം ദശകം. വെട്ടീ തൂണിലവൻ ഹിരണ്യകശിപുശ്രോത്രം, പൊടിപ്പെട്ടിടും മട്ടിൽ ഘോരരവം മുഴക്കി ഭഗവൻ നിർധൂതദിഗ്മണ്ഡലൻ. കേട്ടിട്ടില്ലിതു പണ്ട് ദൈത്യനൃപതിക്കേറ്റം മനോമണ്ഡലം ഞെട്ടിപ്പോയി കമലാസനന്നു മുളവായി സ്ഥാനത്തിനാ കമ്പനം. കണ്ണോടിച്ചു മഹാസുരൻ തവരവം കേൾക്കേ പിറന്നു ഭവാൻ തൂണിൽ താൻ, ഇതു ജന്തുവല്ല നരനല്ല എന്തെന്തൊരത്യത്ഭുതം. ഹാഹാ ഭീകരമെന്നു ചിത്തമവനിൽ സംഭ്രാന്തമായി ഉഗ്രമാം രോമം വെൺമതി രണ്ടുയർന്നു പരിശോഭിച്ചാൻ നൃസിംഹാൽപകൻ. കണ്ണിൽ കാഞ്ചനമുണ്ട് കത്തിയെരിവൂരൂക്ഷം, സടാകേസരം ഗംഭിച്ചംബരമാകെ മൂടിയുമകോ വിസ്താരമേറും വിധം. വായേറ്റം വിളരുന്നു ഗഹ്വരതമം, വാളെന്ന പോൽ നീട്ടിടും നാക്കും ഭീകരദംഷ്ട രണ്ടും അവിടുന്നെന്നും ജയിച്ചീടണം. ദൃംഭിക്ക് ഞൊറി കേറിടും നഗനവും വീർക്കും കഴുത്തും, ശതം ദോർദണ്ഡങ്ങൾ നിന്നുയർന്ന നഗരം മിന്നി തിളങ്ങുന്നതും. വാനം കേറി വളർന്ന മേഘനിനദം പോലുള്ള നാദങ്ങളും ശ്രീമത്താം നരസിംഹരൂപമടിയൻ കുമ്പിട്ടുകൂപ്പിയിടുവൻ. നൂനം വിഷ്ണുവിവൻ ഹനിക്കുവനുടൻ കയ്യിൽ ഗദാഭീഷണൻ ദൈത്യൻ പാഞ്ഞണയുന്നു. നീ കരയുഗത്താലേ പിടിച്ചിടവേ വീരൻ നോക്കിയൊഴിഞ്ഞ ഖഡ്ഗകവചം കൈക്കൊണ്ടടുത്തിയിടിനാർ ബ്രഹ്മാണ്ടത്ത് വിഴുങ്ങുവാൻ ബലമിയന്നീടും ഭവാനോടകോ. പെട്ടെന്നാ ദിതിജാധമൻ പിടിയിലായി ചുറ്റിപ്പയറ്റിയിടവേ വാതിൽക്കൽ തുടയിൽ കിടത്തി നഖരം താഴ്ത്തി നിജോരസ്ഥിതി. രക്തം നാടികളിൽ കിളർന്നു വളരും തോറും കുടിച്ചുത്സവം കൊണ്ടാടി നിനദം മുഴക്കി ബഹുധാ ലോകം മുടിക്കുംപടി. കൈവിട്ടു ഹതനാക രക്തലഹരിയുക്തൻ ഭവാൻ ഭീകരൻ, ചാടിച്ചാടി എതിർത്തുകൊന്നു ദിജന്മാരാകുമെല്ലാരെയും. ഭൂകമ്പിച്ചു ജലം കലങ്ങി ജലധിക്കെല്ലാം കുലുങ്ങി, നഗം മാർഗം തെറ്റിയുടുക്കളിൽ സകലവും പേടിച്ചിതസ്വസ്ഥമായി ചൂടി നീ കുടർമാല മാംസപതയും പറ്റി സഭാമന്ദിരം തന്നിൽ ക്രുദ്ധശരീരനായി ഇടിമുഴക്കമ്പോൽ തകർത്തൂരവം. നേരെ വന്നിടുവാൻ ജഗത്തിലൊരുവൻ കണ്ടില്ല, വാഴ്ത്തി പരം ദൂരെ നിന്നു വിരിഞ്ച സർവസുരനാഥന്മാർ സ്വമാർഗങ്ങളിൽ. കോപം തെല്ലുമടങ്ങിയില്ല നളിനോത്ഭൂതാജ്ഞയാൽ ബാലനാമ്രഹ്ലാദൻ, ഭയമെന്നിയെ തവ പദം കുമ്പിട്ടുകാരുണ്യവാൻ ശാന്തൻ വെച്ചു കരം ശിരസിലവനും പാടി സ്തുതിച്ചിടിനാൻ. നിഷ്കാമന്നു കൊടുത്തിതേറവരവും ലോകത്തിനാശിസ്സുമേ. രൗദ്രം നാടകമത്ഭുതം തവ വിഭോ ശ്രീതാപരീയത്തിൽ നീ വർണ്ണിക്കപ്പെടുമാറു ദിവ്യമഹിമാ വേറും വിശുദ്ധാകൃതയെ. ലോകോത്കൃഷ്ട ഭവാനോടേറ്റു വിജയിച്ചിടുന്നതാർ ധന്യനാം പ്രഹ്ലാദപ്രിയകേ മരുൾപുരപതേ ദുഃഖങ്ങൾ നീക്കിയിടണേ.